അപ്പോ ഇവിടെ പറഞ്ഞ എന്താണ്? മനോമാത്രം ചിത്രമിവ ആസീത്. ഈ കാണുന്നതെല്ലാം എന്താണ്? മനോമാത്രമായ ചിത്രത്തെ പോലെ കേവലം വാസനാരൂപത്തിലായിരുന്നു ഭഗവാൻ ചിത്രകാരവ വൈചിത്രം പ്രാപയാമാസ. ഭഗവാൻ ഒരു ചിത്രകാരനെ പോലെ വൈചിത്രം എന്ന് വെച്ചാൽ നാനാരൂപം. ഇവിടെ അടുത്ത് വൈചിത്രത്തിന് വിശദീകരിക്കാൻ കഴിയാത്തത് എന്നുള്ള അർത്ഥമാണ്. ഇപ്പൊ ഒരാൾ പറയാണ്, ഞാൻ വിചിത്രമായ ഒരു ശബ്ദം കേട്ടെന്ന് പറഞ്ഞാൽ അത് എന്ത് ശബ്ദമാണെന്ന് എനിക്ക് വിശദീകരിക്കാൻ കഴിയുന്നില്ലെന്നാണ്. അപ്പൊ മലയാളത്തിൽ സാധാരണ അങ്ങനെ ഒരർത്ഥത്തിലും പ്രയോഗിക്കാറുണ്ട്. ഇവിടെ അതും ചോദിക്കും. വിചിത്രം എന്ന് വെച്ചാൽ നാനാരൂപം എന്നാണ്. ചിത്രം, ഒരു ചിത്രം എന്ന് പറഞ്ഞാൽ എന്താണോ അതൊരു രൂപമാണ്. വിചിത്രം വിവിധ രൂപം, അതിനാണ് വിചിത്രം എന്ന് സംസ്കൃതത്തിൽ അങ്ങനെ കൂടുതൽ ഉപയോഗിക്കും. അപ്പൊ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് വിവിധ രൂപങ്ങളോട് കൂടിയതാണ്. അത് സാധാരണ പൊതുവെ പറയുന്ന എന്താണ്? അദ്വൈതകളുടെ പരമ്പരയിൽ പറയുന്നത് ശബ്ദ സ്പർശ രൂപ രസ ഗുരു ഇത് പറയും, പല സ്ഥലങ്ങളിലും പറയും. ഇതാണ് ഈ വിചിത്ര രൂപങ്ങൾ. ആ വിചിത്ര രൂപങ്ങളെ പ്രാപയാമാസ പ്രകടമാക്കിയെന്ന് തന്നെ ഇവിടെ ഇതെല്ലാം ഇത് പ്രകടമാക്കി എന്ന് പറയുന്നത് ഈ വിചിത്ര രൂപങ്ങളെല്ലാം നേരത്തെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് പ്രകടമാക്കുക എന്ന് പറയുന്നത്. അത് പ്രകടമാക്കി എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ചിത്രത്തിന്റെ ഉദാഹരണം പറയുന്നത്. ചിത്രം ചിത്രകാരന്റെ മനസ്സിലുണ്ടായിരുന്നു. മനസ്സിലെന്താണോ ഉണ്ടായിരുന്നു അയാൾ ചിത്രമായി ചിത്രത്തിൽ പാമ്പും പുലിയും കാടും വൃക്ഷങ്ങളും പൂക്കളും അങ്ങനെയെല്ലാമായിട്ട് പ്രകടമാക്കി. അപ്പൊ മനസ്സിലുള്ളത് പ്രകടമാക്കുകയാണ്. ഭഗവാൻ എന്ത് ചെയ്യുന്നു? ഭഗവാന്റെ മനസ്സിലുള്ളത്. ഭഗവാന്റെ മനസ്സെന്ന് പറയുന്നത് എന്താണ്? മായ, മായ മായാശക്തിയാണ്. ആ മായാശക്തിയിൽ വിലീനമായിരിക്കുകയാണ്, പ്രളയകാലത്ത് ലയിച്ചിരിക്കുകയാണ്. ലയിച്ചിരിക്കുന്നു. അതിനെ സാധാരണ കർമ്മ സംസ്കാരങ്ങളെന്ന് പറയും. പ്രാണി കർമ്മങ്ങളുടെ സംസ്കാരം അങ്ങനെ ഇരിക്കും. പിന്നെ സൃഷ്ടിക്കാനുള്ള എല്ലാ സംസ്കാര രൂപത്തിലിരിക്കുന്നു എന്നാണ്. കാരണം ഇവിടെ ഒന്നും തന്നെ പൂർണമായും നശിക്കുന്നില്ല. പ്രളയമായാലും ഒന്നും പൂർണമായും നശിക്കുന്നില്ല. പുതുപുത്തനായിട്ടൊന്നും ഉണ്ടാകുന്നുമില്ല. പൂർണമായൊരു നാശമോ പുതിയ ഒരു സൃഷ്ടിയോ ഉണ്ടാകുന്നില്ല. അങ്ങനെ അനാദിയായി കരുതുന്നുണ്ട്. പിന്നെ സംഭവിക്കുന്ന എന്താണ്? ഒരു പരിണാമം മാത്രം സൃഷ്ടി. പ്രളയം എന്ന് പറയുന്നത് ലയരൂപത്തിലുള്ള പരിണാമമാണ്. അത് ഈ പ്രപഞ്ചത്തിന് സംഭവിച്ചു, പ്രാണികൾക്ക് സംഭവിച്ചു, ജീവന്മാർക്ക് സംഭവിച്ചു. ജീവന്മാർക്ക് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അവരുടെ കരണങ്ങൾ, ശരീരം വിഘടിച്ചു പോയി, കരണങ്ങളെല്ലാം സൂക്ഷ്മത്തിൽ ലയിച്ചിരിക്കുകയാണ് എന്നാണ് അദ്വൈതികൾ പറയുന്നത്. അപ്പൊ അവിടെ ഒരു പൂർണമായ വിലയമാണ്. അപ്പൊ ഈ പ്രാണികൾക്കോ ദേവന്മാർക്കോ ആർക്കോ ഒക്കെ ബോധമില്ല, എല്ലാം വിലയിച്ചിരിക്കുകയാണ് ഉറക്കം പോലെ. എന്നാൽ അവിടെ ഉണർന്നിരിക്കുന്നത് ഈശ്വരന്മാർ. ഈശ്വരൻ ഉണർന്നിരിക്കുന്നോണ്ട് എന്ത് ചെയ്യുന്നു? അങ്ങനെ ആ പ്രളയത്തിന്റെ അവസാനം ഈശ്വരൻ ഉണർന്ന് സങ്കല്പിക്കുന്നു. സങ്കല്പിക്കുമ്പോൾ തന്റെ ഉള്ളിലുണ്ടായിരുന്ന എല്ലാം പുറത്തെടുക്കുന്നു. അതെങ്ങനെ പുറത്തെടുക്കുന്നു? സൂക്ഷ്മരൂപത്തിൽ ഇരുന്നതിന് സ്ഥൂല രൂപത്തിലേക്ക് മാറ്റുന്നു. അപ്പോ സൂക്ഷ്മരൂപത്തിലിരുന്നതെന്നും പറയാം, കാരണരൂപത്തിലും സൂക്ഷ്മരൂപത്തിലും ഇരുന്നതെന്നും പറയാം, ഉറക്കം പോലെ. പിന്നെ സ്ഥൂല രൂപത്തിലേക്ക് മാറ്റുമ്പോൾ അവിടെ എല്ലാം ഉണ്ട്, കാരണം സൂക്ഷ്മം സ്ഥൂലം. അതാണ് പ്രാർത്ഥനയിൽ പറയുന്നത്. എന്താണോ സ്ഥൂലം സൂക്ഷ്മം കാരണം എന്ന് മൂന്ന് രൂപത്തോടുകൂടി എന്ന് പറയുന്നതാണ്. അകാരണരൂപം എന്ന് പറയുന്നത് എന്താണോ ആ കേവലമായ മായയെ സങ്കല്പിച്ചു കഴിഞ്ഞാൽ അത് കാരണപ്പെടും. അത് മറ്റൊന്നുമില്ലാത്തതെന്ന് നമ്മൾ സങ്കല്പിക്കുന്നു, മറ്റൊന്നുമില്ലാതെ ഇരിക്കത്തില്ല, നമ്മൾ സങ്കല്പിക്കുന്നു. സങ്കല്പിച്ച ആ കേവലമായ മായ കാരണരൂപം. അങ്ങനെ കേവലമായ മായ അങ്ങനെ ഒരു നിലനിൽപ്പില്ല മായയ്ക്ക്. കാരണം ഇത് അനാദിയാണ്. ഒന്നുകിൽ മായയിൽ പ്രകടമാകും, അല്ലെങ്കിൽ മായയിൽ ലയിച്ചിരിക്കും. ഈ രണ്ടവസ്ഥയോടുകൂടിയേ മായ നിൽക്കത്തുള്ളൂ. അല്ല, കേവലമായ അങ്ങനെ ഒന്നുമില്ല. പക്ഷെ നമുക്ക് സങ്കല്പിക്കാം കേവലമായ. അതിങ്ങനെ ചോദിച്ചപ്പോൾ ഒരു വസ്ത്രം കണ്ടിട്ട് നമ്മൾ സങ്കല്പിക്കുകയാണ്, കേവലമായ പഞ്ഞി, പിന്നെ നൂല്, പിന്നെ വസ്ത്രം. വസ്ത്രത്തിൽ വാസ്തവത്തിൽ കേവല പഞ്ഞിയില്ല, കേവല നൂലുമില്ല, അത് വസ്ത്രമായിട്ടിരിക്കുകയാണ്, എല്ലാം കൂടെ ചേർന്നിരിക്കുകയാണ്. പക്ഷെ നമുക്ക് സങ്കല്പിക്കാം അതുപോലെ കേവലമായ മായയാണ് കാരണം. പ്രളയകാലത്ത് എന്ത് വരുന്നു? അത് ഇതെല്ലാം ലയിച്ച് സൂക്ഷ്മരൂപത്തിലിരിക്കുന്നു. അപ്പൊ കേവലമായ മായയിൽ സൂക്ഷ്മം ഇരിക്കുന്നു. അതാണ് സൂക്ഷ്മം. കാരണം സൂക്ഷ്മം രണ്ട്. ഈ സ്ഥൂലമായ പ്രപഞ്ചത്തിന്റെ സൂക്ഷ്മാവസ്ഥ, പിന്നെ സ്ഥൂലം എന്ന് പറയുന്നത് സൃഷ്ടി. അപ്പൊ ഈശ്വരൻ സൃഷ്ടിക്കുന്നു എന്ന് പറയുമ്പോൾ ഈശ്വരൻ സങ്കല്പിക്കുന്നു. കാരണരൂപത്തിലുള്ള മായയിൽ വിലയിച്ചു കിടക്കുന്ന, അല്ലെങ്കിൽ ഉറങ്ങിക്കിടക്കുന്ന ഈ സംസ്കാരങ്ങളെല്ലാം ഉണർന്നു വരുന്നു, സൃഷ്ടി ആരംഭിക്കുന്നു. പിന്നെ ആ സൃഷ്ടി എങ്ങനെയായിരിക്കും? അതിന് സാധാരണ അതിനി പറയും, രണ്ടു തരത്തിലാണ് ക്രമമായി ഓരോന്നോരോന്നോരോന്നായിട്ട് വരുന്നു. അങ്ങനെ പറയുന്നു അല്ല, എല്ലാം ഒറ്റയടിക്കും. രണ്ടു തരത്തില് അദ്വൈതത്തിൽ രണ്ട് കാഴ്ചപ്പാടുണ്ട്. ഇവിടെ അവസാനം പറയുന്നുണ്ട് അതെല്ലാം ഒരു ഒറ്റയടി പ്രകടമാകുകയാണ്, ഇന്ദ്രജാലം പോലെ. ഉറക്കത്തിൽ നിന്നുണർന്നപ്പോൾ എങ്ങനെയാണോ ലോകം മുഴുവൻ പ്രകടമാകുന്നത്, അവിടെ കാരണം, കാരണത്തിൽ നിന്ന് സൂക്ഷ്മം, സൂക്ഷ്മത്തിൽ നിന്ന് സ്ഥൂലം, ഇങ്ങനെ ഒരു ക്രമമൊന്നുമില്ല. അതെല്ലാം ഒരേ സമയം പ്രകടമാകുന്നു ലോകം മുഴുവൻ, സൂര്യൻ, ചന്ദ്രൻ. അതാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങനെ അത് പ്രകടമായി. അങ്ങനെ പ്രകടമായതാണ് ചിത്രം. ചിത്രം പോലെ എന്ന് പറയും, ശരിക്കും ചിത്രമല്ല. ചിത്രം പോലെ എന്ന് പറഞ്ഞാൽ ഭഗവാൻ വരച്ച ഒരു ചിത്രമാണ് പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലാക്കും? അങ്ങനെ മായ, കാരണരൂപത്തിലുള്ള മായ, അതിലുള്ള ഈ ജഗത്തിന്റെ സൂക്ഷ്മാവസ്ഥ പ്രളയം, അതിൽ നിന്ന് ജഗത്തിന്റെ സ്ഥൂലാവസ്ഥ ജാഗ്രത, ഇവിടെ ഇതെല്ലാം ഉണ്ട്. സ്ഥൂല സൂക്ഷ്മ കാരണരൂപത്തിൽ നിൽക്കുന്നു. അതാണ് പറഞ്ഞ് കാണപ്പെടുന്നതൊക്കെയും സ്ഥൂല സൂക്ഷ്മ കാരണം മൂന്ന് രൂപത്തോടു കൂടിയതാണ് പറഞ്ഞതാണ്. പരമാത്മാവിൽ നിന്നുണ്ടാകുന്നു എന്ന് പറഞ്ഞു. ഇവിടെ അത് തന്നെ പറയുന്നു, പരമാത്മാവിനെ സൃഷ്ടിച്ചു. പരമാത്മാവ് സത്യമാണ്, ഭഗവാൻ സത്യമാണ്, പക്ഷെ സൃഷ്ടി സത്യമല്ല. ഭഗങ്ങൾ ഐശ്വര്യങ്ങൾ ഉള്ളവൻ, ഐശ്വര്യം സാമർഥ്യം, സൃഷ്ടിക്ക് വേണ്ട എല്ലാ സാമർഥ്യങ്ങളും ഉള്ളവനാണ്. എന്തൊക്കെ വേണോ അതല്ല, കാരണം ഈ വിശാലമായ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയാണ്, ഒരു ചെറിയ സൃഷ്ടിയല്ല. ഈ വിശാലമായ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്ക് എന്തൊക്കെ കഴിവുകൾ സാമർഥ്യങ്ങൾ വേണോ അതൊക്കെ ഉള്ള ആളാണ് ഭഗവാൻ. ഇതെല്ലാം ഭഗവാനിൽ എപ്പോഴും ഇരിക്കുകയാണ്. അതെല്ലാം എവിടെ ഇരിക്കുന്നു എന്ന് വെച്ചാൽ മായി. അതുകൊണ്ട് മായയെ കാരണശക്തി എന്നും പറയും, മായയാകുന്ന കാരണശക്തി. അങ്ങനെ അപ്പൊ അത് കാരണശക്തിയായിരിക്കുമ്പോഴാണ് അതിനെ നേരത്തെ പറഞ്ഞ് താമസി കാരണശക്തിയായിരിക്കും. എന്നുവെച്ചാൽ ആർക്കും ഒന്നും പിടികിട്ടുന്നില്ല, ആർക്കും ഒന്നും ചിന്തിക്കാനും പറ്റുന്നില്ല, എല്ലാം വിലയിച്ചിരിക്കുന്ന ഒരവസ്ഥ, ഉറക്കം പോലെ. പ്രകടമാകുമ്പോൾ അതിനപ്പുറം അത് തേജസ്സി, ഇപ്പൊ എല്ലാവർക്കും എല്ലാം വെളിപ്പെടുന്നു. ലോകം ഉണർന്നു വരുമ്പോൾ ഇതെല്ലാം മായാശക്തിയുടെ കളിയാണ്. എന്താണ് അദ്വൈതം പറയുന്നത്? അപ്പോ സൃഷ്ടിയോ അത് നാനാരൂപത്തിലുള്ളതാണ്, വൈചിത്രിയം നാനാരൂപം. അത് ചിത്രകാരനെ പോലെ പ്രകടമാക്കി, അത് ചിത്രകാരനെ പോലെ പ്രകടമാക്കിയതിന് ചിത്രമാക്കിയതിനു ഏതൊരു ചിത്രമായി. ഇവിടെ ചിത്രമെന്ന് പറയുന്നില്ല, പ്രപഞ്ചത്തെ ഒരു ചിത്രകാരനെ പോലെ പ്രകടമാക്കി എന്ന് പറയുമ്പോൾ പ്രപഞ്ച ചിത്രമാക്കി, അതിവിടെ പറയുന്നില്ല, അതവിടെയാ പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ അത് ചർച്ച ചെയ്തത്. നേരിട്ടിതൊരു ചിത്രമെന്ന് ഇവിടെ പറയുന്നു. പക്ഷെ ഈശ്വരനെ ചിത്രകാരൻ എന്ന് പറയുന്നു. ഈശ്വരൻ ചിത്രകാരനാണെങ്കിൽ ഇത് ചിത്രമാണ്. അപ്പൊ അത് ഇവിടെ അപവദിക്കാൻ വേണ്ടി പറയണം. ഈശ്വരൻ ഇങ്ങനെയൊക്കെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ഈശ്വരൻ പിന്നെ കാരണമായ മായ ശക്തി, പിന്നെ സൂക്ഷ്മമായ ശക്തി, പിന്നെ സ്ഥൂലമായ ഈ ശക്തി പ്രപഞ്ചം, ഇങ്ങനെ ഈശ്വരനിൽ തുടങ്ങി ചിന്തിച്ച് ചിന്തിച്ച് ഇങ്ങനെയാണ് ഈ പ്രപഞ്ചം ഉണ്ടായത് എന്നൊരാള് ധരിക്കുന്നതിനെയാണ് അധ്യാരോപണം എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടായിരിക്കുന്ന പ്രപഞ്ചം അസത്യമാണെന്ന് ധരിച്ചാലേ അത് അധ്യാരോപമാകത്തുള്ളൂ. സത്യമാണെങ്കിൽ അധ്യാരോപമാകത്തുള്ളൂ. അധ്യാരോപം വെച്ച് ആരോപിക്കുന്നതാണ്. സത്യമല്ലാത്തതിനെ ആരോപിക്കുക, ആരോപിക്കുമ്പോൾ അത് സത്യമാണെന്ന് അനുഭവപ്പെടുക, അതും വേണം. ആരോപിച്ചു എന്ന് പറഞ്ഞാൽ പോരാ, സത്യമാണെന്ന് അനുഭവപ്പെടുകയും വേണം, എന്നാലേ അധ്യാരോപമാകും. അസത്യത്തെ ആരോപിക്കുക, ആരോപിക്കുക എന്ന് പറഞ്ഞാൽ കൽപ്പിക്കുക, മനസ്സുകൊണ്ട് കൽപ്പിക്കുന്നതിനാണ് ആരോപം എന്ന് പറയുന്നത്. അത് സൃഷ്ടി ആരോപം എന്ന് പറയും. സൃഷ്ടി ആരോപം എന്ന് പറയാൻ കാരണം ഈ പുസ്തകം, ഇതിന്റെ സൃഷ്ടി എന്ന് പറഞ്ഞാൽ ഇതിന്റെ പിന്നിൽ ഒരുപാട് പേര് പ്രവർത്തിച്ചിട്ടുണ്ട്. കാട്ടിക്കിടന്നിരുന്ന തടിയെ വെട്ടിയെടുത്ത് അരച്ച് ഒരുപാട് മെഷീനിലൊക്കെ കയറ്റി ഈ പേപ്പർ രൂപത്തിലാക്കി പ്രിന്റ് ചെയ്ത് പുസ്തകമാണ്. ഇവിടെ ഒരുപാട് പ്രവർത്തിക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു പുസ്തകം ഉണ്ടായത്. ആരോപം എന്ന് പറയുന്നത് അങ്ങനെയല്ല, കേവലം സങ്കല്പിക്കുക, ഒരു സങ്കല്പം മാത്രം. സങ്കല്പം കൊണ്ട് ഈ പുസ്തകം ഉണ്ടാവണം, അത് നമുക്ക് കഴിയത്തില്ല. നമ്മൾ ഒത്തിരി കാലം കൊണ്ട് ആ പുസ്തകം ഉണ്ടാക്കി, ഒരുപാട് പേരുടെ പ്രയത്നം കൊണ്ടാണ് ഉണ്ടാക്കിയത്. ഇതുപോലെ അല്ല എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ആരോപണം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ പുസ്തകമല്ല, ഈ പുസ്തകം ഉൾപ്പെട്ട എല്ലാ പ്രപഞ്ചവും അതുപോലെ ഒരു കൽപ്പന കൊണ്ടുണ്ടായതാണ്. അപ്പോ അങ്ങനെ കൽപ്പന കൊണ്ട് ഈ പ്രപഞ്ചം ഉണ്ടാകുമെങ്കിൽ പിന്നെ ഈ പുസ്തകം ഉണ്ടാക്കുന്നതിന് എന്തിനാ ഇത്രയും പ്രയാസപ്പെട്ടത്? ഒരുപാട് പണി ചെയ്തിട്ടില്ല ഈ പുസ്തകം ഉണ്ടായത്. ഇവിടെ പറയുന്ന ഈ പ്രപഞ്ചം മുഴുവൻ കൽപ്പനയാണ്. അപ്പം പിന്നെ പുസ്തകത്തിന് വേണ്ടി എന്തിനാ പണിയെടുക്കുന്നത്? കൽപ്പിച്ച പോരെ. അങ്ങനെ ഈശ്വരന്റെ കൽപ്പന അത് പ്രത്യേകം മനസ്സിലാക്കും. മനുഷ്യന്റെ കൽപ്പന ഈശ്വരനവിടെ കൽപ്പനയ്ക്ക് അപ്പുറം വേറെ ഒരു പ്രവൃത്തിയുടെ ആവശ്യമാണ്. കൽപ്പിച്ചാൽ മാത്രം മതി, സങ്കല്പിച്ചാൽ മതി. മനുഷ്യന് എന്തെങ്കിലുമൊക്കെ സൃഷ്ടിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ പ്രവർത്തിക്കും. കൽപ്പനയും വേണം, പ്രവർത്തിക്കും, രണ്ടും വേണം. ഭാവനയും വേണം, പ്രവൃത്തി വേണം. ആദ്യം ഈ പുസ്തകം ഉണ്ടാക്കുന്ന ആൾ മനസ്സിൽ പ്ലാൻ ചെയ്യും, ഈ പുസ്തകം വരുന്നതിന് എന്തൊക്കെ ചെയ്യണം. ഒരാളല്ലോ, ഒരുപാട് പേര് പ്ലാൻ ചെയ്യും. പ്ലാനിങ്ങിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു? പ്രവൃത്തി വരും, ആഗ്രഹം വരുന്നു, പ്രവൃത്തി വരുന്നു. അങ്ങനെയൊക്കെ സൃഷ്ടി ഇവിടെ സംഭവിക്കുന്നു. അങ്ങനെയൊക്കെ ഇതിങ്ങനെ സംഭവിച്ചെടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇതൊരു ആരോപമാണെന്ന് തോന്നാത്തത്. ആരോപമല്ല വാസ്തവത്തിൽ. നമുക്ക് എന്തുകൊണ്ട് ഈ പുസ്തകം കാണുമ്പോൾ ഇതൊരു ആരോപം, സങ്കല്പം ഒന്നും എന്തുകൊണ്ട് തോന്നുന്നില്ല? സങ്കല്പം കൊണ്ടല്ലേ ഇതുണ്ടായത്? നിങ്ങൾ ആരോടെങ്കിലും പറയണം ഇതൊക്കെ സങ്കല്പം എന്ന് പറഞ്ഞാൽ ആരും അംഗീകരിച്ചു തരത്തില്ല. അംഗീകരിക്കും ഇതൊക്കെ ഒരു സങ്കല്പമാണെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യരും അംഗീകരിക്കില്ല. ഏതെങ്കിലും ഒരു ബോധമില്ലാത്ത ഏതെങ്കിലും ഭക്തന്മാര് ചേർക്കും, നിങ്ങളുടെ ഭക്തന്മാർ അംഗീകരിക്കും സ്വാമി പറഞ്ഞതിന് എന്തെങ്കിലും കാണും എന്ന് വിചാരിച്ച് അംഗീകരിക്കുന്നവരാണ്. അല്ലാതെ ഇതൊക്കെ ഒരു സങ്കല്പം എന്ന് പറഞ്ഞാൽ നോർമലായ ഒരാൾ ഒരിക്കലും അംഗീകരിക്കത്തില്ല. എന്തുകൊണ്ട് അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല അവർക്ക്? കാരണം സങ്കല്പം കൊണ്ടല്ല ഇതുണ്ടായെന്ന് അവർക്ക് നല്ല ഉറപ്പാണ്. കാരണം ഒരുപാട് പ്രയത്നം, അധ്വാനം, കർമ്മം ഇതിന്റെ പിന്നിലുണ്ട്. ഒത്തിരി ഒരാളുടെ ഉണ്ട്, ഒരുപാട് ആൾക്കാരുടെ കർമ്മമുണ്ട്. അപ്പൊ ഇത് സങ്കല്പമൊന്നും നിങ്ങൾക്ക് ലോകരോട് വിളിച്ചു പറയാൻ പറ്റില്ല. പറഞ്ഞാലും അംഗീകരിക്കും. ചിലർ എന്ത് പറഞ്ഞാലും അംഗീകരിക്കുന്നവരുണ്ട്, അവരംഗീകരിക്കും. കാരണം അത് അനുഭവത്തിന് വിരുദ്ധമായത് വരുന്നു. പക്ഷെ നമുക്ക് പറയണം എന്താണ്? ഇത് സങ്കല്പമാണ്, ഇത് അസത്യവുമാണ്. അതാണ് അദ്വൈതം പറയുന്നത്. അദ്വൈതിക്ക് അത് പറഞ്ഞേ പറ്റും. ഇത് സങ്കല്പവുമാണ്, അസത്യവും. അപ്പോ പിന്നെ അത് നടപ്പുള്ള ഇവിടെ എങ്ങനെ? ഈശ്വരന്റെ സങ്കല്പമാണെന്ന് പറയുന്നു. ഈശ്വരന്റെ സങ്കല്പം എന്ന് പറഞ്ഞാൽ ഒരാൾ ആസ്തികനാണ്, ഈശ്വര വിശ്വാസിയാണ്. അതാണ് വിശ്വാസമാണ് അവിടെ വരുന്നത്. അറിഞ്ഞിട്ടില്ല ഈശ്വരനെ, അറിഞ്ഞിട്ടോ ഈശ്വരന്റെ സങ്കല്പത്തെ മനസ്സിലാക്കിയിട്ടോ ഒന്നുമല്ല. അയാൾ ആരാണ്? ഒരു വിശ്വാസി. ആസ്തികൻ എന്ന് വെച്ചാൽ വിശ്വാസിയാണ്. അയാളൊരു വിശ്വാസിയാണ്. അപ്പോൾ അയാൾ ആദ്യം സങ്കല്പശേഷിയുള്ള ഒരു ഈശ്വരനെ അംഗീകരിക്കുന്നു, അയാളുടെ മനസ്സുകൊണ്ട് അംഗീകരിക്കുന്നു. അങ്ങനെ ഒരാളുണ്ടാകണം. പിന്നെ ആ ഈശ്വരന്റെ സങ്കല്പത്തെ അംഗീകരിക്കുന്നു. ഈശ്വരൻ അങ്ങനെ സങ്കല്പിക്കാൻ കഴിയുന്നു. പിന്നെ ആ സങ്കല്പം കൊണ്ടുണ്ടായ സൃഷ്ടി അംഗീകരിക്കുന്നു. ഇത് സങ്കല്പ സൃഷ്ടിയാണ്. അപ്പൊ ഈശ്വരനെ അംഗീകരിച്ചതല്ല സാധനം. ഈശ്വരനെ അംഗീകരിക്കുക എന്ന് വെച്ചാൽ അത് വിശ്വസിക്കുക. അല്ലാതെ നിങ്ങൾ ആരോടെങ്കിലും ഈശ്വരൻ എന്ന് പറഞ്ഞാൽ അവർക്ക് ബോധ്യപ്പെടും. പറയുന്നുണ്ടെന്ന് ബോധ്യപ്പെടും. കേൾക്കുന്നവരുടെ കാര്യം പോട്ടെ, ബോധ്യപ്പെട്ടിട്ടുണ്ടോ? വിശ്വസിച്ചിട്ടുണ്ടോ എന്നല്ല ഞാൻ ചോദിക്കുന്നത്. വിശ്വസിച്ചിട്ടുണ്ടോ? ബോധ്യപ്പെട്ടിട്ടുണ്ടോ? ഈശ്വരനെ ബോധ്യപ്പെട്ടിട്ടുണ്ടോ? വിശ്വസിച്ചിട്ടുണ്ടോ? അത്ര മതി, അത്രേ സാധിക്കും. അങ്ങനെ ബോധ്യപ്പെടുന്ന അത് എന്ന് പറയുന്നത് നടന്നില്ലെങ്കിലും വിശ്വാസം സാധ്യമാണ്. വിശ്വസിച്ചു കഴിഞ്ഞാൽ ആ ഈശ്വരൻ എന്താണ്, സങ്കല്പശേഷിയുള്ള ആളാണ് എന്നും വിശ്വസിക്കും. ഈശ്വര സങ്കല്പശേഷിയുള്ള ആളാണെങ്കിൽ ഈശ്വരന്റെ സങ്കല്പ ഫലമാണ് പ്രപഞ്ചം, അങ്ങനെയും വിശ്വസിക്കും. അങ്ങനെ പ്രപഞ്ചത്തെ കുറിച്ചൊരു ധാരണ ഉണ്ടായാൽ മാത്രമേ ഇതിനെ നിഷേധിക്കാൻ പറ്റൂ. പ്രപഞ്ചത്തെ ഇനി നിഷേധിക്കാൻ അപവദിക്കാൻ പോവുകയാണ്. എങ്ങനെ അപവദിക്കും? ഈ പ്രപഞ്ച സത്യമേ അല്ല, അങ്ങനെ അപവദിക്കുക, നിഷേധിക്കുകയാണ്. അത് സങ്കല്പ സൃഷ്ടിയാണെങ്കിൽ മാത്രമേ നമുക്ക് സത്യമല്ലെന്ന് പറയാൻ പറ്റൂ. ഞാൻ പറയുകയാണ്, ഞാൻ ഇന്നലെ എന്താണ് ഹിമാലയത്തിൽ എത്തിയതായിട്ട് സങ്കല്പിച്ചു എന്ന് പറഞ്ഞ ഇന്നലെ ഞാൻ സങ്കല്പത്തിൽ ഹിമാലയത്തിലെത്തി, ഹിമാലയത്തില് കൈലാസത്തിലൊക്കെ കറങ്ങി നടക്കുന്നതായിട്ട് ഞാൻ സങ്കല്പിച്ചു. അപ്പൊ സങ്കല്പം എന്ന് പറഞ്ഞാൽ എനിക്കല്ല, നിങ്ങൾക്കും നിഷേധിക്കും. ഇന്നലെ എന്താണ് അതിനുള്ള സാധ്യത? ഇല്ല, ഞാൻ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഹിമാലയ യാത്രയെന്ന് പറയുന്നത് എന്റെ സങ്കല്പമാണെങ്കിൽ അത് നിഷേധിക്കാം. എന്നുവെച്ചാൽ സത്യമല്ല, നിങ്ങൾ നിഷേധിക്കുന്ന എങ്ങനെയാണ്? ഇന്നലെ ഞാൻ ഹിമാലയത്തിൽ എത്തി എന്ന് പറയുന്നത് സത്യമാണ്. അതുപോലെ ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ പുസ്തകം സത്യമല്ല എന്ന് പറഞ്ഞു അംഗീകരിച്ചു. എന്തുകൊണ്ട് അംഗീകരിക്കില്ല? ഞാൻ ഹിമാലയത്തിലായിരുന്നു എന്ന് പറഞ്ഞ സങ്കല്പിച്ചു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ പറയുന്നു അത് അസത്യമാണ്. ഈ പുസ്തകം സങ്കല്പമാണെന്ന് പറഞ്ഞ നിങ്ങൾ അംഗീകരിക്കില്ല. എന്തുകൊണ്ട്? ഇത് സങ്കല്പമല്ല, സത്യമായിട്ട് അനുഭവിക്കുന്നു. നമുക്ക് സത്യമായി അനുഭവിക്കുന്ന ഒന്നിനെ അസത്യം എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ പറയണമെങ്കിൽ എന്ത് പറയേണ്ടി വരും? ഇപ്പൊ ഈ സത്യമായി അനുഭവിക്കുന്നതും അസത്യമാണെന്ന് പറയുന്നു എന്നാ നിഷേധിക്കുക. ഇത് സത്യമല്ല, ഇത് അസത്യം എന്ന് എങ്ങനെ പറയും? ഈശ്വരന്റെ സങ്കല്പമായതുകൊണ്ടിത് അസത്യമാണ്. ഈശ്വരന്റെ സങ്കല്പമാകുമ്പോൾ അതെങ്ങനെ അസത്യമാകുന്നത്? അത് പറയുന്നു എങ്ങനെയാണ് ഒരു ചിത്രകാരൻ വരയ്ക്കുന്ന ഒരു ചിത്രം വാസ്തവ സർപ്പം അല്ലാത്തത്, അതുപോലെ ഈ പുസ്തകം ഉൾപ്പെടെയുള്ള ഈ പ്രപഞ്ചം എന്താണ് ഈശ്വരന്റെ സങ്കല്പത്തിൽപ്പെടുന്നതുകൊണ്ട് അസത്യമാണ്. അതാണ് ഇവിടെ പറയുന്നതിന്റെ ചുരുക്കം. അപ്പൊ അദ്വൈതത്തിൽ പറയുന്ന എന്താണോ ഇത് അസത്യം എന്ന് എന്തിനു പറയുന്നു? അടുത്ത ചോദ്യം, എന്തിനാ ഇതൊക്കെ അസത്യം എന്ന് പറയുന്നു? ഇത് അസത്യം എന്ന് പറഞ്ഞാൽ മാത്രമേ അദ്വൈതത്തെ ബോധിക്കാൻ പറ്റൂ എന്നാണ് പറയുന്നത്. അതെന്താ അങ്ങനെ? ഇത് സത്യമാണെന്നുള്ള ബോധമാണ് നമുക്ക് അദ്വൈതത്തെ മനസ്സിലാക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നത്. അതാണ് ഇത് അസത്യം എന്ന് നമുക്ക് ബോധിച്ചാൽ അദ്വൈതത്തെ മനസ്സിലാക്കാൻ എളുപ്പമാണ്. അങ്ങനെ ഇത് അസത്യം എന്ന് ബോധിക്കാൻ പറ്റും, ചിന്തിച്ച് ബോധിക്കണം. എങ്ങനെ ചിന്തിക്കും? അതിനാണ് പറഞ്ഞത് ഇത് ഈശ്വരൻ സങ്കല്പം കൊണ്ടാണ് സൃഷ്ടിച്ചത്, അതുകൊണ്ട് ഒരു സങ്കല്പമാണ്, അതുകൊണ്ട് ഇത് അസത്യമാണ്. ഇങ്ങനെ മനസ്സിലാക്കും. അതിനുള്ള വഴിയായി ഇവിടെ പറഞ്ഞത് സങ്കല്പ അസത്യമാണ്. അപ്പൊ അങ്ങനെ അസത്യമൊന്നും മനസ്സിലാക്കുന്നതിനാണ് അപവാദം എന്ന് പറയുന്നത്. സത്യമല്ല അസത്യം, പിന്നെ എന്താ സത്യം എന്ന് ചോദ്യം വരും. പിന്നെ സത്യം എന്താണ്? ഈശ്വരൻ. അതാണ് അടുത്ത് പറയുന്നത്. അസത്യം ഒന്നും മനസ്സിലാക്കുന്നത് സത്യത്തെ ബോധിക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഇതിൽ പറയുന്നതിന്റെ ചുരുക്കം. മനോമാത്രം ഇതം ചിത്രം ഇവാഗ്രേ സർവം ഈ ദൃശം പ്രാപയാമാസ വൈചിത്രിയും ഭഗവാൻ ചിത്രകാരൻ. ഈ രണ്ടിന്റെയും താല്പര്യം ഒന്നുപോലെ വരുന്ന അതാണ്. അടുത്തു വരുന്നത് ആസീത് പ്രകൃതിരേവേദം യഥാ ആദോ യോഗവൈഭവ വേദനോ അഥ യോഗീവ സിദ്ധിജാലം ജഗത്പതി. വീണ്ടും ഒരു അസത്യം എന്ന് പറയാൻ വേണ്ടി വേറൊരു ഉദാഹരണം പറയുക. ഇവിടെ ഒരു യഥാവ്, യഥാ വന്നു കഴിഞ്ഞാൽ എന്ത് ചേർക്കണം? തഥാ. അത് നമ്മൾ ചേർത്തോണം. യഥാ യോഗ വൈഭവ തഥാ, അങ്ങനെ മനസ്സിലാക്കാം. യഥാ യോഗ വൈഭവ തഥാ ആദോ ഇതം പ്രകൃതിരേവ ആസീത്. യോഗ വൈഭവം പോലെ ഇതം ഈ ജഗത്ത് ആദോ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദോ എന്ന് പറഞ്ഞാൽ എന്താണോ സൃഷ്ടിക്കും മുമ്പ്, ഇതം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം, പ്രകൃതിരേവ ആസി, പ്രകൃതി തന്നെയായിരുന്നു. മായാദർശനത്തിൽ പറഞ്ഞു എന്താണ്? മായയ്ക്ക് പല പേരുകളുണ്ട്. എന്തൊക്കെയാണോ? രാമര എങ്ങനെയാണ് അവിടെ പറഞ്ഞത് അറിയില്ല, നോക്കിയാലേ അറിയോ. എന്നാ വിദ്യതേ വ്യാസമായ വിദ്യ അവിദ്യ പര അപര പ്രധാനം അതിൽ ഇവിടെ മായയെക്കുറിച്ചുകൂടെ പറഞ്ഞു. പിന്നെ തേജസ്സി അത് പറഞ്ഞു. പിന്നെ ഇവിടെ പ്രകൃതിയെ പറഞ്ഞു. അപ്പൊ ഇതിനെയൊക്കെ സൃഷ്ടിക്കുന്നതായതുകൊണ്ടാണ് മായാശബ്ദി മായാശക്തിക്ക് പ്രകൃതി എന്ന് പേര് വന്നത്. അതാണ് ഇതിനെയൊക്കെ സൃഷ്ടിക്കുന്നത്. ആദോ ഇതം പ്രകൃതിയുടേവ ആസീത്. ഇത് ആദിയിൽ പ്രകൃതി പോലെ, പ്രകൃതി തന്നെയായിരുന്നു. യോഗ വൈഭവം പോലെ. യോഗ വൈഭവം എന്ന് പറയുന്നത് എന്താണോ? അഷ്ടൈശ്വര്യം എന്ന് പറയും. അണിമ മഹിമ ഗരിമ ലൈക്മ ഇങ്ങനെ പറയുന്ന അഷ്ടൈശ്വര്യം. ഇങ്ങനെയുള്ള അഷ്ടൈശ്വര്യങ്ങൾ യോഗികൾക്ക് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ വിശ്വസിക്കുന്നു, കാരണം ശാസ്ത്രങ്ങളിലൊക്കെ പറയുന്നുണ്ട്, ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ അഷ്ടൈശ്വര്യങ്ങളുണ്ടെന്ന്. അഷ്ടൈശ്വര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയ കാര്യമില്ല. എനിക്കിപ്പോ അഷ്ടൈശ്വര്യം ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ ഇവിടെ ഇരുന്നിട്ട് നേരെ ഭൂമിക്കടിയിലേക്ക് പോകും, ഇവിടെ ഒരു ഹോളും കാണത്തില്ല. അതാണ് അഷ്ടൈശ്വര്യങ്ങളൊന്ന്. ഇത് ഇത്ര കോൺക്രീറ്റ് ആണെങ്കിലും ശരി, ഇതിൽ ഒരു മാറ്റവും വരുതാ, ഞാനെന്ത് ചെയ്യും? നേരെ അങ്ങോട്ട് പോകും, താഴോട്ട് പോകും. അതാണ് അഷ്ടൈശ്വര്യം. പിന്നെ ഇങ്ങനെ നിങ്ങളുടെ മുമ്പ് ഇരിക്കുമ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്യും? അപ്രത്യക്ഷമാവും. പിന്നെ നിങ്ങളുടെ മുമ്പ് ഇരിക്കുമ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്യും? പല രൂപത്തിലാവും. എനിക്കെന്ത് വേണമായി മാറാം. പൊടിയനെ പോലെ, പൊടിയും കണ്ടിട്ടുണ്ട, അതുപോലെ പോത്തും മാനും ഒക്കെ ആവാം, പല രൂപം ആവാം. ഇനി ഇതിലും വലിയ കാര്യം എന്ന് പറയുന്നത്, എനിക്ക് ഇങ്ങനെ ഇരുന്നു കൊണ്ട് കൈ നീട്ടി ചന്ദ്രനെ തൊടാം, അഷ്ടൈശ്വര്യമുണ്ടെങ്കിൽ. കൈ ഇങ്ങനെ നീട്ടുവാൻ ചന്ദ്രനെ തൊടാം. റോക്കറ്റ് വിട്ട് അപ്പോളോ 12 പോയി അവിടെ പോയി മണ്ണൊന്നും എടുത്തുകൊണ്ട് വരേണ്ട യാതൊരു കാര്യമില്ല. ഞാൻ ഇങ്ങനെ അവിടെ നിന്നൊരു പാറക്കല്ല് ഇങ്ങനെ എടുത്തുകൊണ്ട് വരും, നാസയ്ക്ക് കൊടുക്കും. അവർക്കാണല്ലോ ഇത് വേണ്ട പാറക്കല്ല് പഠിക്കാൻ. അഷ്ടൈശ്വര്യം ഉണ്ടെങ്കിൽ ഇത്രയും കോടിക്കണക്കിന് ഡോളർ മുടക്കി ചന്ദ്രനിൽ പോയി പാറക്കല്ല് എടുക്കേണ്ട യാതൊരു കാര്യമില്ല. ഇങ്ങനെ കൈ തൊടുന്നു എടുത്തു അവിടെ കൊടുക്കുന്നു, എന്താ പഠിച്ചോ. പിന്നെ ഈശിത്വം വശിത്വം എന്ന് വെച്ചാൽ, ഈ എല്ലാ പ്രപഞ്ചശക്തികളും എന്റെ അധീനത്തിലായിരിക്കും. എന്റെ അധീനത്തിലായിരിക്കുന്നു വെച്ചാൽ, ഞാൻ ഇപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് പറയുന്നു മഴ പെയ്യട്ടെ എന്ന് പറഞ്ഞാൽ അപ്പൊ പെയ്യും, നിൽക്കട്ടെ എന്ന് പറഞ്ഞാൽ അപ്പൊ നിൽക്കും. ഞാൻ മഴ പെയ്യട്ടെ എന്ന് പറഞ്ഞാൽ, നിൽക്കട്ടെ എന്ന് പറഞ്ഞാൽ നിൽക്കും. സർവശക്തികളും പ്രപഞ്ചത്തിലെ എല്ലാ ശക്തികളും ഇപ്പോ എന്ന് പറഞ്ഞാൽ, ഇപ്പോ സൂര്യനും ചന്ദ്രനും ഒക്കെ ഇങ്ങനെ ചലിക്കുന്നല്ലേ നമ്മൾ കരുതുന്നത്. അപ്പൊ അതിനോട് നിൽക്കാൻ പറഞ്ഞാൽ അവിടെ നിൽക്കും, പിന്നെ മാറത്തില്ല. രാവിലെ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം ആകത്തില്ല, വൈകുന്നേരം വരെ അവിടെ തന്നെ നിൽക്കും, അപ്പൊ വൈകുന്നേരം ആകത്തില്ല. ഈശിത്വം വശിത്വം അതൊക്കെയാണ്. ഇങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ മനുഷ്യന്റെ ആഗ്രഹങ്ങളാണ്. അത് തന്നെ. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്തു വെച്ചിട്ട് ആ ലോട്ടറി അടിക്കുന്നത് ഇതൊക്കെ മനുഷ്യന്റെ ആഗ്രഹങ്ങളാണ്. ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം, എന്താ ചെയ്യേണ്ടത്? സിറ്റിയിൽ കുറച്ച് സ്ഥലം വാങ്ങി, നല്ലൊരു വീടൊക്കെ വെച്ച്, കുറച്ച് പൈസ എടുത്ത് ഒരു ബിസിനസ്സൊക്കെ തുടങ്ങി, ഇനിയുള്ള കാലം സുഖം എന്ന് വിചാരിക്കുന്നവരുള്ള മനുഷ്യന്റെ ആഗ്രഹങ്ങളാണ്. ചന്ദ്രനെ തൊടണമെന്നും ഇങ്ങനെ താഴോട്ടിറങ്ങി പോകണമെന്നും ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളോണ്ട് പറയുന്നതാണ്. പിന്നെ ഇതൊക്കെ ആർക്കെങ്കിലും ഇതൊക്കെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ, ഇന്നത്തെ നമ്മുടെ ഒരു ബുദ്ധി അനുസരിച്ച് ചിന്തിച്ചതിനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല. പിന്നെ ആരെങ്കിലും പറയണേ എനിക്കിതെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ ചോദ്യം ചെയ്യുന്നു. കൈ ഇരുന്നോട്ടെ, നമ്മളെടുത്തെടുക്കണ്ട എന്നേ പറയത്തുള്ളൂ. കൈയിരിക്കട്ടെ ഇത്രേ പറയുന്നു. എന്നുവെച്ചാൽ ഇത് വിശ്വാസമാണ്. നമുക്ക് ഈ പറയുന്നതൊന്നും ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇതിനൊന്നും ഒരു സുതാര്യതയില്ല. കഴിഞ്ഞ ദിവസം പറഞ്ഞുകൊണ്ടല്ലോ, ഒരു വ്യക്തതയില്ല. അപ്പൊ നമുക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം, വേണമെങ്കിൽ തള്ളിക്കളയാം, രണ്ടും ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് അറിഞ്ഞുകൂടെന്ന് പറയാം. പിന്നെ ഒന്നുകിൽ ഉണ്ടെന്ന് കരുതാം, ഇല്ലെങ്കിൽ ഇല്ലെന്ന് കരുതാം. ഈ എട്ട് ഐശ്വര്യങ്ങളും അല്ലെങ്കിൽ നമുക്കറിയില്ലെന്ന് പറയാം. അതൊക്കെ അവരവരുടെ ഇതാണ്. നിങ്ങൾക്കത് ഉണ്ടെന്നാണ് വിശ്വസിക്കുന്ന തരത്തിൽ വിശ്വസിക്കാം. എന്താ കുഴപ്പം, എന്താ പ്രശ്നം, എന്താ? അതൊക്കെ അവരവരുടെ ഇഷ്ടം പോലെയാണ്. ഇതൊക്കെ എന്ത് എങ്ങനെ വിശ്വസിച്ചാലാണ് നമുക്ക് സുഖം കിട്ടുന്ന ചിലർക്ക് ഇതൊക്കെ ഉണ്ടെന്ന് വിശ്വസിച്ചാൽ ഒരു സുഖം. എന്തേ ലോട്ടറി അടിച്ചില്ലെങ്കിലും ലോട്ടറി അടിച്ചു എന്ന് ചിന്തിക്കുന്ന ഒരു സുഖമാണ്. ആ സമയത്തെങ്കിലും ഒരു സന്തോഷം, അത് അടിക്കണമെന്നൊന്നുമില്ല. അതുപോലെ പക്ഷെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ലോട്ടറി വിൽക്കാൻ പറ്റും. 2 കോടി ലോട്ടറി ടിക്കറ്റ് അടിക്കും, 2 കോടി ആൾക്കാർ വാങ്ങും. ലോട്ടറി അടിക്കാൻ എനിക്കുള്ള ചാൻസ് എന്ന് വെച്ചാൽ 2 കോടിയിലൊന്നാണ്. ഞാൻ 2 കോടിയിൽ ഒരാളാകുക എന്ന് പറയുന്നത് ഈ ചാൻസ് എല്ലാ വ്യക്തികൾക്കും ഉണ്ട്. എനിക്ക് 2 കോടിയിൽ ഒരാളാകാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ 2 കോടി ആൾക്കാർക്കും ആ ചാൻസ് ഉണ്ട്. ചെറുതല്ല മെയിൻ, അതെന്തിനാ, അതുകൊണ്ട് എന്താ കാര്യം, മെയിൻ 10 കോടി. ഇപ്പൊ പ്രതീക്ഷ മനുഷ്യർക്കുള്ളവരാണ് ഇത് എടുക്കുന്നത് അല്ലേ. പ്രതീക്ഷിക്കുക, അങ്ങനെ പ്രതീക്ഷിക്കുന്നവരാണ് ഇത് എടുക്കുന്നത്. അതുപോലെ ഇതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം, ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന്, ഇതൊക്കെ സംഭവിക്കുമെന്ന്. പ്രതീക്ഷിക്കുന്നേ തെറ്റില്ല. ഓരോരുത്തർ അങ്ങനെ പ്രതീക്ഷിക്കുന്നവർ സുഖം കൊടുക്കുന്നു, എടുത്തു വയ്ക്കുന്നു, അവസാനം പത്രത്തി എടുത്ത് നോക്കും, ഇല്ല. അപ്പോൾ വലിച്ചേരിക്കണം ഇത്ര തന്നെ. അതാണ് യോഗ വൈഭവം, അഷ്ടൈശ്വര്യങ്ങൾ. വൈഭവം എന്ന് വെച്ചാൽ വിഭവങ്ങൾ എന്നാണ്. യോഗം എന്ന് പറയുന്ന ഒരു ശക്തിയാണ്. ആ ശക്തിയുടെ വിഭവങ്ങൾ, ആ ശക്തിയുടെ കാര്യങ്ങൾ, ആ കാര്യങ്ങളാണ് ഈ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ലോകത്തിലെ ഏത് കാര്യവും വിശ്വസിക്കാം. വിശ്വസിക്കുന്നതിന് നമുക്ക് ആരോട് വിശ്വസിക്കാൻ പാടില്ലെന്നോ വിശ്വസിക്കില്ലെന്നോ പറയാൻ ആർക്കും അവകാശം. അതാണ് പറയുന്നത്, വിശ്വാസം വേറെ, അറിവ് വേറെ. നിങ്ങളുടെ അറിവ് വെച്ചുകൊണ്ട് ചിന്തിച്ചാൽ ഇത് നടക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടക്കാനൊരു സാധ്യതയില്ല. വിശ്വസിക്കാമെന്ന് ചോദിച്ചാൽ വിശ്വസിക്കാം. ഇതാണ് ഒരു മനുഷ്യനത്തിന്റെ കൈ പൊക്കി ചന്ദ്രനെ തൊടുക എന്ന് പറഞ്ഞു. എന്നാ സൂര്യനെ തൊടാന്ന് പറയുന്നില്ല, കാരണം അതേവർക്ക് അതിന് തൊട്ടാ പൊള്ളു എന്നുള്ള കാര്യം, ചന്ദ്രനെ തൊടുന്ന കാര്യം പറയുന്നുള്ളൂ. സൂര്യൻ തൊടുന്ന കാര്യം ഒരിടത്തും പറയുന്നില്ല, പൊള്ളുന്ന സംഗതിയാണെന്ന് അറിയാം. പക്ഷെ ചന്ദ്രനെ തൊടാൻ പോയാലും പൊള്ളും, പണ്ട് അതിനെ കുറിച്ച് അറിയത്തില്ല. കൈ അങ്ങോട്ട് ഉയരുന്നു ചെന്നു കഴിഞ്ഞാൽ അവിടെ എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ് ചൂടെന്നുള്ളത് പണ്ട് അറിയത്തില്ലായിരുന്നു, ഇപ്പൊ അറിയാം. കൈ അതുവരെ എത്തത്തില്ലായിരുന്നു, പേരും ഭസ്മമായി പോകും. പക്ഷെ ഇതൊന്നും പണ്ട് അറിയത്തില്ല. അപ്പോ ഒരു കൈ ഇവിടുന്ന് ചന്ദ്രനെ എത്തുക എന്ന് പറഞ്ഞു തീർച്ചും അസംഭവമാണെന്നു മനുഷ്യർക്കറിയാം. ഇതൊരു ഭൗതിക വസ്തുവാണ്, ഒരിക്കലും അത് സാധിക്കുന്ന കാര്യം. ഭൗതികമായ വിവരമുള്ള ഒരാൾക്ക് മനസ്സിലാവും, പക്ഷെ എന്നാലും വിശ്വസിക്കാം. ഈ കൈയല്ല, അത് വേറൊരു കൈയാണ് എന്നൊക്കെ നമുക്ക് സ്വയം വിശ്വസിച്ച് സമാധാനിക്കാം. ഇവിടെ ഉദ്ദേശിക്കുന്ന അതല്ല. ഈ യോഗ വൈഭവം എല്ലാം യോഗിയുടെ ഒരു ശക്തിയായിരുന്നു, യോഗിയുടെ ഒരു ശക്തിയാണ്. ഇതൊക്കെ വാസിഷ്ഠത്തിനും മറ്റും നിരന്തരം കൊടുക്കുന്ന ഉദാഹരണം, ഈ ഉദാഹരണങ്ങളെല്ലാം അവിടെ വരുന്നതാണ്. അപ്പൊ ആ ശക്തി ഇങ്ങനെ ഇരിക്കുകയാണ്, നമുക്കൊരു യോഗി കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുന്നില്ല, കാരണം ശക്തിയായിട്ടിരിക്കുകയാണ്, ലീനമായിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ പ്രപഞ്ചം മുമ്പിരുന്നത് അതുപോലെ, എന്നിട്ട് അതിന്റെ വൈഭവം എന്ന് പറയുമ്പോൾ അത് പ്രകടമാകുന്നതാണ്. അപ്പോ ഇത് ഈ യോഗ വൈഭവങ്ങൾ എന്ന് പറയുന്നത് രണ്ടിനും യോജിക്കും. ഒന്ന്, അത് ലീനമായിരിക്കുക, ഒളിഞ്ഞിരിക്കുക യോഗി, പിന്നെ അത് പ്രകടമാകുന്നു. നേരത്തെ മായാവി വാഖിലം ജഗത്, മായാവിയുടെ ഉദാഹരണം പറഞ്ഞു, അതും അതുപോലെ മായാശക്തി എന്ന് പറയുന്നത് മായാവിയിൽ ഇരുന്നു മായാജാലക്കാരൻ അയാളിരുന്നു, പിന്നെ അത് എല്ലാം പ്രകടമായി. ആ മായാവിക്ക് പകരമാണ് യോഗി എന്ന് പറയുന്നത്. എന്തായാലും ശരി, ഇന്ന് ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഈ പറയുന്ന നഷ്ട ഐശ്വര്യങ്ങളുള്ള ഒരാളും ലോകത്ത് ജീവിച്ചിരിക്കില്ല. അങ്ങനെ അഷ്ടൈശ്വര്യങ്ങളുള്ള ഒരാൾ ഈ ലോകത്ത് ഒരാൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ യോഗിയല്ലേ, നല്ല മനുഷ്യനല്ലേ, ഈ ലോകത്ത് ശാന്തി സമാധാനവും ഐശ്വര്യവും എല്ലാം വരുന്നതിന് അവരൊറ്റ ആൾ വിചാരിച്ച കള്ളന്മാരെല്ലാം നന്നാക്കും, കൊല്ലേണ്ട ആവശ്യമില്ല. ഈശിത്വവും വശിത്വം ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യും, അവരുടെയൊക്കെ മനസ്സിനെ നന്നാക്കും. എല്ലാ ഐശ്വര്യങ്ങളും ഉള്ളതുകൊണ്ട് മനുഷ്യർക്ക് ആവശ്യമുള്ള ഭക്ഷണമൊക്കെ കൊടുക്കും, പിന്നെ ആരും തമ്മിൽ തല്ലേണ്ട കാര്യമില്ല, എല്ലാവർക്കും എല്ലാം കിട്ടും. ഇല്ലാത്തതുകൊണ്ടാണല്ലോ തമ്മിലടിക്കുന്നത്. ലോകം മുഴുവൻ ശാന്തി സമാധാനം ഇതാണിങ്ങനെ കഴിവുള്ള ഒരാളുണ്ടെങ്കിൽ സംഭവിക്കുന്നു. ഇപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കും. ഇനി മനുഷ്യന് ചന്ദ്രനിൽ പോയി ജീവിക്കണമെന്ന് വെച്ചാൽ ഇയാൾ ഓരോരുത്തരായിട്ട് പറക്കി അങ്ങോട്ട് വയ്ക്കും, അവിടെ ഇരിക്കും, കൈ അവിടെ എത്തുമല്ലോ. ഇങ്ങനെ ഒരുപാട് സൗകര്യങ്ങളാകും. ഈ മനുഷ്യങ്ങളും കഷ്ടപ്പെടേണ്ട ഒരാവശ്യം, യുദ്ധങ്ങളൊന്നും ഉണ്ടാകും. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അപ്പൊ ഇങ്ങനെയൊന്നുമല്ല ഈ ലോകം നടക്കുന്നത്. ലോകം പോകുന്നു ദുരിതത്തിലും സന്തോഷത്തിലും കലഹത്തിലും സമാധാനത്തിലും എല്ലാത്തിനും കൂടെ പോകുന്നു. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ എന്താണ്, ഇങ്ങനെ ഒരു യോഗി ഒരിടത്തും ഇല്ല ഉണ്ടെങ്കിൽ പിന്നെ എല്ലാം ലോകത്ത് പ്രശ്നങ്ങളെല്ലാം അവസാനിക്കും. അങ്ങനെയൊന്നുമില്ല, വ്യാജ യോഗികളുണ്ട്. അതാണിപ്പോ ഒരു വലിയ വ്യാജ യോഗിയുടെ കാര്യങ്ങളാണ് ഇപ്പം പത്രങ്ങളിലൊക്കെ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത കേട്ടല്ലോ. കേട്ടില്ല നിങ്ങളാരും? ഇപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ തലപ്പത്തിരുന്ന ഒരു സ്ത്രീ, അവരെ ഒരു യോഗി ഹിമാലയൻ യോഗി നിയന്ത്രിച്ചുകൊണ്ടിരുന്നു. ഒരു യോഗി പറയുന്നതനുസരിച്ച് അവർ കാര്യങ്ങളൊക്കെ ചെയ്തു, കാര്യങ്ങളെല്ലാം അവതാളത്തിലായി. അവരുടെ പേരിൽ ഇപ്പോൾ കേസായി, CBI അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഒരുപാട് അബദ്ധങ്ങൾ ചെയ്തു, ഒരുപാട് സാമ്പത്തിക നഷ്ടമുണ്ടാക്കി. അവർ എങ്ങനെയാണ് ചെയ്തത്, ഹിമാലയത്തിലിരുന്ന് ഇറുക്കുസാമ എന്ന് പറയുന്ന ഒരു ഇമെയിൽ ID ഇവർക്ക് നിർദ്ദേശം കൊടുത്തുകൊണ്ടേ അതനുസരിച്ച് അവർ പ്രവർത്തിച്ചു. അവസാനെല്ലാം അവതാളത്തിലായി, അവരുടെ പേരിൽ കേസ് വന്നു, കാശും പോയി. അപ്പൊ ഈ യോഗി ആരാണ്? അത്രയും ഉന്നത സ്ഥാനത്തിന് ഇരിക്കുന്ന ഒരാളെപ്പോലും സ്വാധീനിച്ച് അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യിക്കാൻ കഴിയുള്ള ഒരു മഹാഫ്രോഡ് ഒരുത്തൻ. ചെറിയ ആളൊന്നുമില്ല, അവരൊരു അത്ര ഉന്നത സ്ഥാനത്താണ്, ഒരു സ്ത്രീയാണ്. ചെറിയ ഒരു വ്യക്തിയല്ല, അങ്ങനെയുള്ള യോഗികളെ ഇന്നുള്ളൂ, ഇങ്ങനെയുള്ള തരികിട പണികൾ കാണിക്കുന്ന യോഗി. ഇപ്പൊ സി ബി ഐ യോഗിയെ കണ്ടുപിടിക്കാൻ നടക്കുകയാണ്, അയാൾ മെടുക്കനാണ്. ഇതാരാ ഇത് ചെയ്തത്? ചെറിയ കളിയല്ല അയാൾ കളിച്ചത്, വലിയ സാമ്പത്തിക തിരിമറികളൊക്കെ കാണിച്ചു. ഏകദേശം സി ബി ഐ ഇപ്പൊ അടുത്തെത്തി, അതും ഒരു സുബ്രഹ്മണ്യനാണെന്നാ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളവരേ ഉള്ളൂ ഇന്ന് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. ആൾക്കാരെന്ന് വെച്ചാൽ ഇങ്ങനെ യോഗികളുടെയൊക്കെ ചില ഭാവഹാവാദികളെല്ലാം കാണിച്ച് വേഷങ്ങളൊക്കെ കെട്ടി ആൾക്കാരുടെ മുമ്പിൽ ഒരു യോഗിയാണെന്ന് ഭാവിച്ച് വാചകമണി കൊണ്ട് രക്ഷപ്പെട്ടു പോകുന്നവരുണ്ട്. അവരുടെ വിജയം എന്ന് പറയുന്നത് എന്താണ്? വാചകമണിയാണ്. ആൾക്കാരെയൊക്കെ വാചകമടിച്ചിരുത്താനുള്ള കഴിവുള്ളതുകൊണ്ട് അവരെല്ലാം എന്താവും? യോഗിയാവും. ഇങ്ങനെ വാചകമടിക്കുന്ന യോഗികളുടെ പിറകെ ലക്ഷക്കണക്കിന് ആൾക്കാരുമുണ്ട്. അതാണ് അവരുടെ യോഗ വൈഭവം എന്ന് പറയുന്നത്, ഈ വാചകമടിയാണ്. അതി കവിഞ്ഞൊന്നുമില്ല. യഥാ യോഗ വൈഭവ തഥാ ഇതം ആദോ ഇതം പ്രകൃതിരേവ ആസീ. ആധ അനന്തരം, ഇങ്ങനെയായിരുന്നു ആദി. അനന്തരം എന്ത് ചെയ്തു? അധ ജഗത്പതി ഈശ്വരൻ യോഗി സിദ്ധിജാലം ഇവ ഇതം വ്യതനോ. ഇതോ എന്നുള്ള അവിടെയും ചേർത്ത് വന്നു. അധ അനന്തരം ജഗത്പതി ഈശ്വരൻ, ജഗത്തിന്റെ പതി. ജഗത്തിന്റെ പതി എന്നിവിടെ പറയുന്നത് ഉടയവൻ, പടച്ചവൻ എന്നുള്ള അർത്ഥത്തിലാണ്, കർത്താവ് എന്നൊക്കെ പറയുന്നത്. യോഗി സിദ്ധിജാലം ഇവ, ഒരു യോഗി എങ്ങനെയാണോ സിദ്ധിജാലത്തെ എന്നതുപോലെ ഇതം ഈ കാണുന്ന പ്രപഞ്ചത്തെ വ്യതനോ പ്രകടമാക്കിയെന്ന് അവിടെ ഇവിടെ യോഗി സിദ്ധിജാലത്തെ പ്രകടമാക്കുന്നത് പോലെ ഈ ലോകത്തെ പ്രകടമാക്കി. ഇപ്പോ തന്നിലിരിക്കുന്ന ഒരു ശക്തിയെ പ്രകടമാക്കി യോഗി പല അത്ഭുതങ്ങളും ചെയ്യുന്നുണ്ട്. ആ ശക്തി കൊണ്ടാണ് എന്ന് വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തെ വെച്ചുകൊണ്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ ജഗത്പതി എന്ത് ചെയ്യുന്നു? ആ യോഗി സിദ്ധിജാലം കാണിക്കുന്നത് പോലെ ഇതിനെ പ്രകടമാക്കി ലോകത്തെ. എന്തുകൊണ്ട്? തന്റെ മായാശക്തി കൊണ്ട്. വീണ്ടും ഇവിടെ എന്താ പറയുന്നത്? അതുകൊണ്ട് ഈശ്വരൻ തന്റെ മായാശക്തി കൊണ്ട് പ്രകടമാക്കിയത് ആണിത്. അതുകൊണ്ട് ഇത് അസത്യമാണ്, സത്യമല്ല. അപ്പൊ യോഗി ഇതുപോലെ ആൾക്കാർ ഭ്രമിക്കുന്ന പലതും കാണിച്ചെന്നിരിക്കും. കാണിച്ചാൽ അതൊന്നും സത്യം അല്ല. അതാണ് ഇവിടെ പറയുന്നത്. യഥാ യോഗ വൈഭവ തഥാ ആദോ ഇതം പ്രകൃതിരേവ ആസീത്. യഥാ യോഗ വൈഭവ തഥാ, എങ്ങനെയാണോ യോഗ വൈഭവം അതുപോലെ ആദോ ആദീൻ ഇതം ഈ പ്രപഞ്ചം പ്രകൃതിരേവ ആസീത്, പ്രകൃതി തന്നെയായിരുന്നു, മായാശക്തി തന്നെ ആയിരുന്നു. അഥ അനന്തരം ജഗത്പതി ഈശ്വരൻ യോഗി സിദ്ധിജാലം ഇവ, യോഗി എങ്ങനെയാണോ സിദ്ധിജാലത്തെ കാണിക്കുന്നത് അതുപോലെ, ഇതം വേതനോ ഈ പ്രപഞ്ചത്തെ പ്രകടമാക്കി. അതിന്റെ അന്യം കറക്റ്റായി ശ്രദ്ധിക്കും. അന്യം നമ്മൾ പറയുമ്പോഴത്തേക്ക് നമുക്ക് യോജിക്കേണ്ട പദങ്ങൾ പുറത്തുനിന്ന് ചേർക്കാം, ക്രിയകൾ ചേർക്കാം ആവശ്യം വന്നു. പിന്നെ ആശയം അന്യായാർത്ഥത്തിൽ വ്യക്തമാകുകയും വേണം, അങ്ങനെയാണ് അന്യം പറയേണ്ടത്. എന്നാലേ ആശയം പൂർണ്ണമായും വ്യക്തമാണ്. പദ്യങ്ങളൊക്കെ എഴുതുമ്പോൾ പലപ്പോഴും ആശയം വ്യക്തമാക്കുന്നതിന് വേണ്ട മുഴുവൻ വാക്കുകളും അത് ഉപയോഗിച്ചില്ല എന്ന് പറയാം, അതിന്റെ ആവശ്യമില്ല. കാരണം ഇതൊക്കെ സംസ്കൃതം അറിയാവുന്നവർക്ക് അതെങ്ങനെയാണ് അതിൽ നിന്ന് അർത്ഥത്തെ എടുക്കേണ്ടതെന്ന്. എന്നാൽ അടിസ്ഥാന നിയമങ്ങളെ തെറ്റിക്കാനും പാടില്ല, ഇഷ്ടം പോലെ ചെയ്യാനും പാടില്ല. നിയമങ്ങളിൽ നിന്നുകൊണ്ട് നിയമത്തിന്റെ ഒരു ചട്ടക്കൂടുണ്ട്, അതിൽ നിന്നുകൊണ്ട് നമ്മൾ പദങ്ങളെ യോജിപ്പിച്ച് അതിന്റെ ആശയത്തെ പുറത്തെടുക്കണം. അത് ആശയം വ്യക്തമാകത്തക്ക രീതിയിൽ പദങ്ങളെ പരസ്പരം യോജിപ്പിച്ച് വേണം അർത്ഥം പറയാൻ.